ഇവിടെ എന്താണ് ആത്മാ എന്നൂടെ പറയുന്നത്? അത് പറഞ്ഞതുപോലെ ലബ്ധിരൂപമാണ്. ചാർവാകനം, അതായത് ഭൗതികവാദിയും ചൈതന്യവാദിയും എന്ന് പറയാം. അദ്വൈതി ചൈതന്യവാദിയാണ്, ചാർവാകൻ ഭൗതികവാദിയാണ്. രണ്ടുപേരും തമ്മിലുള്ള ചർച്ചയാണ് ഇവിടെ. അപ്പൊ എന്താണ് ആത്മാ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ അദ്വൈതി പറയുന്നു ഉപലബ്ധിയാണ്, ജ്ഞാനമാണ് ആത്മാ. ഉപലബ്ധി സ്വരൂപ ഏവ, അത് തന്നെയാണ് സ്വരൂപമെന്ന്. ചർവാകൻ പറയുന്നത് ചൈതന്യം എന്ന് പറയുന്നത് ഭൗതികമായതുകൊണ്ട് ചൈതന്യ വിശിഷ്ട ശരീരമാണ് ആത്മാസ്വരൂപം എന്ന്. ഇവിടെ ചൈതന്യത്തെ സ്വരൂപമായി സ്വീകരിക്കുന്നുണ്ട്. എന്താ പറയുന്നു? നിത്യത്വം ച ഉപലബ്ധേ ഐകരൂപ്യാ. ഉപലബ്ധി സ്വീകരിക്കുമ്പോൾ ഉപലബ്ധി നിത്യവുമാണ്, ആത്മാ നിത്യമാണ് എന്നുള്ളതാണ്. അത് നിത്യം എന്ന് വരുമ്പോൾ ഒരു തരത്തിലുള്ള പരിണാമത്തിനും വിധേയമാകാതെ നിത്യമായിരിക്കുന്നു. ദ്രവ്യത്തെ പരിണാമി നിത്യമായിട്ടാണ് ഭൗതികവാദികൾ സ്വീകരിക്കുന്നത്. പരിണാമത്തിന് വിധേയമായി നിത്യമായിരിക്കുന്നു എന്ന. ചൈതന്യം അങ്ങനെയല്ല, അപരിണാമിയായി തന്നെ നിത്യമായിരിക്കുന്നു. എന്തുകൊണ്ട് നിത്യമായിരിക്കുന്നു? ഐകരൂപ്യ. എന്താണ് ഐകരൂപ്യം? അത് വിശദീകരിക്കുന്നു അടുത്ത്. അഹമിതം അദ്രാക്ഷമിതി ച അവസ്ഥാന്തരയോഗേപി ഉപലബ്ധൃത്വേന പ്രതിഭിജ്ഞാന. ഉപലബ്ധാവിന്റെ ഏകത്വം എന്നാണ്. അഹം ഇതം അദ്രാക്ഷം, കണ്ടവനായ തന്നെ അത് ഇന്നലെ കണ്ടാലും ശരി, ഒരു വർഷം മുമ്പ് കണ്ടാലും ശരി, ആ കാണുന്നവൻ ഉപലബ്ധാവ് അതിന് എല്ലാ അവസ്ഥകളിലും ഒന്നായിട്ടറിയുന്നു. അതാണ് അതുകൊണ്ട് തന്നെ ഉപലബ്ധി ഐകരൂപ്യ ശ്രദ്ധിക്കുന്നു. ഉപലബ്ധാവും ഉപലബ്ധി സ്വരൂപമാണ്. ഞാനിതിനെ അറിഞ്ഞു, കണ്ടു എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നുള്ള എന്ന് പറയുമ്പോൾ ഇവിടെ ജാഗ്രതയിലെല്ലാം അറിഞ്ഞു എന്ന് പറയുന്നു. സ്വപ്നത്തിൽ അതുപോലെ പറയുന്നു. അപ്പൊ സർവത്ര ഉപലബ്ധി ജ്ഞാനം, ആ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഉപലബ്ധം. കാരണം അറിയുന്നവനും ജ്ഞാനമായാലേ അറിവുണ്ടാകത്തുള്ളൂ. വെറും ഭൗതികമായ ജഡത്തിൽ അറിവുണ്ടാകുന്നില്ല. എവിടെയാണ് അറിവ് സംഭവിക്കുന്നത്? അതും ഉപലബ്ധി സ്വരൂപമായിരിക്കും, അറിവിന്റെ സ്വരൂപമായിരിക്കും. അത് യുക്തി ഈ കാര്യങ്ങളെല്ലാം അനുഭവത്തിൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ്, അനുഭവത്തിന് ചേർന്ന് വരുന്ന യുക്തിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ. അല്ലാതെ ഭൗതികവാദികൾ പറയുന്ന പോലെ അവരുടെ സിദ്ധാന്തങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപപ്പെടുന്നത്? ഭൗതിക സിദ്ധാന്തങ്ങൾ പരീക്ഷണങ്ങളെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒന്നുകൂടെ അതിൻ്റെ കൂടെ ചേർക്കണം, രണ്ടു ഒന്ന് തന്നെ. വെറും നിരീക്ഷണങ്ങളുമുണ്ട്, ഒരു ഭൗതിക സിദ്ധാന്തവും സ്ഥാപിക്കാൻ പറ്റത്തില്ല. എന്താ പറയുന്നു? വിഷയനിഷ്ഠമായ നിരീക്ഷണം, നിരീക്ഷണം കൊണ്ട് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞു പറയുന്നു. ഭൗതിക ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആരുകൂടെ ഇല്ല? അതിനുശേഷം അതിനനുസരിച്ചുള്ള അനുമാനങ്ങൾ വേണം. നിരീക്ഷണങ്ങളിലൂടെ പ്രത്യക്ഷത്തിലൂടെ കിട്ടിയ അറിവിനെ അനുസരിച്ചുള്ള അനുമാനങ്ങൾ ആവശ്യം. ഭൗതിക ശാസ്ത്രം എന്തു പറയുന്നു? നിരീക്ഷണങ്ങളിലൂടെ കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്ത്, അവിടെ തെളിവ് എവിഡൻസ് എന്ന് പറയുന്നതിനാണ് പ്രാധാന്യം. നിരീക്ഷണം മാത്രം തരത്തിലുള്ള കാര്യമില്ല, നിരീക്ഷണങ്ങളിലൂടെ അവർക്ക് തെളിവ് കിട്ടണം. തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കട്ടെ, അതിൻ്റെ വഴി അതങ്ങനെ പോകും. ഇവിടെ അങ്ങനെയല്ല, തത്വചിന്തയിൽ വിശേഷിച്ചും ഭാഷ്യകാരൻ്റെ തത്വചിന്ത എന്ന് പറയുന്നത് അനുഭവങ്ങളെ, അനുഭവങ്ങളും അതിനോട് ചേർന്ന് വരുന്ന യുക്തിചിന്തയും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ സിദ്ധാന്തത്തെ തത്വചിന്താപരമായ ഒരു രീതിയെ പിന്തുടർന്നിട്ടാണ് തൻ്റെ തത്വചിന്തയെ ഭാഷകാരൻ സമർത്ഥിക്കുന്നു. രണ്ടും രണ്ട് രീതിയാണ്. അത് അനുഭവം എന്ന് പറയുന്നതിന് ഭാഷകാരൻ പ്രയോഗിക്കുന്ന എന്താണോ, എന്താ പ്രയോഗിക്കുന്നു? അനുഭവത്തിന് ഭാഷകാരൻ ഉപയോഗിക്കുന്ന അങ്ങനെ അതിൻ്റെ പര്യായ പദം ഭാഷകാരൻ ഉപയോഗിക്കുന്ന എന്താണെന്നാണ് ഈ അനുഭവം എന്ന് പറയുന്നത്? ശ്രുതി. ശ്രുതിക്ക് അനുകൂലമായ തർക്കമെന്ന് പറയുന്നത് അതാണ്. ശ്രുതി എന്ന് പറയുന്നത് അത് അനുഭവമാണ്, പൂർവികന്മാരുടെ അനുഭവം. അതുകൊണ്ട് പൂർവികന്മാരുടെ അനുഭവത്തെ പ്രമാണമായി സ്വീകരിക്കുന്നു. തൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ പോരെ? പൂർവികന്മാരുടെ അനുഭവം എന്ന് പറയത്തില്ല, ശ്രുതി എന്നേ പറയത്തുള്ളൂ. ശ്രുതി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എന്തുകൊണ്ട് പൂർവികന്മാരുടെ അനുഭവത്തെ സ്വീകരിക്കുന്നു? എന്തുകൊണ്ടാണ്? അനുഭവം സാമാന്യമായി, അതായത് പൂർവികന്മാര് മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് അവരുടെ അറിവിനെ പറയുന്നത്. ഇപ്പോൾ ഭാഷകാരൻ പറയുന്ന കാലഘട്ടത്തിൽ അത്തരം അറിവുകളെ പ്രമാണമായി അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഏതെങ്കിലും വിഷയം ചർച്ച ചെയ്താൽ സമൂഹം അംഗീകരിക്കുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അത് സ്വീകരിക്കത്തില്ല. ശ്രുതിയെ പ്രമാണമാക്കിക്കൊണ്ട് ചർച്ച സാധ്യമാകും. ശ്രുതി പ്രമാണമാക്കിയില്ലെങ്കിൽ ഈ ദാർശനികന്മാരിൽ വലിയൊരു വിഭാഗം അത് തള്ളിക്കളയും. പക്ഷെ ഇവിടെ ചാർവാകനോട് സംസാരിക്കുമ്പോൾ അത് പറയുന്നില്ല. എന്തുകൊണ്ട്? ചാർവാകന അതിനെ അംഗീകരിക്കാത്തവൻ്റെ അടുത്ത് ശ്രുതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒരിടത്തും അത് പറയത്തില്ല. പക്ഷെ ഈ ചാർവാകന്മാരുടെ മുമ്പിൽ ഇതിനെ സമർത്ഥിക്കുക എന്നുള്ളതല്ല മുഖ്യമായിട്ടുള്ളത്. ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കുന്നവരുടെ മുമ്പിൽ ഇത് സമർത്ഥിക്കണം. എന്നാലേ അതിന് അന്ന് വിദ്വാൻമാരുടെ അംഗീകാരം ഉണ്ടാകും. അല്ലെങ്കിൽ അത് അംഗീകരിക്കത്തില്ല. അംഗീകരിക്കത്തില്ലെങ്കിൽ അങ്ങനെ ഒരു ആശയവുമായിട്ട് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അന്നത്തെ പൊതുവേദികളെന്ന് പറയുന്നത് ഈ ദാർശനികന്മാർ, ആസ്തികന്മാരായ ദാർശനികന്മാരുടെ വേദികളാണ്. അവിടെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ശ്രുതിയെ പ്രമാണമായി സ്വീകരിക്കും. പിന്നെ നാസ്തികന്മാരാണ്. നാസ്തികന്മാരെ നിഷേധിച്ചാൽ മതി. നാസ്തികന്മാരെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ശരിയല്ലെന്ന് പറയുക, ഇത്രയേ ഉള്ളൂ. ആസ്തികന്മാരുടെ അത് പോലെ ആസ്തികന്മാരുടെ അടുത്ത് പറയുമ്പോൾ ഇതിനെല്ലാം ശ്രുതിക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കും, യുക്തിക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കും. ആ രീതിയാണ് ഭാഷകാരെ സ്വീകരിച്ചത്. അപ്പം അതനുസരിച്ച് ഇവിടെ അനുഭവത്തിനനുസരിച്ച് പറയുന്നു, ഉപലബ്ധാവ് അറിയുന്നവൻ അറിവാണ്. അവൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ജഡമാണ്. ജഡമാണെങ്കിൽ പിന്നെ അവിടെ അറിവുണ്ടാകത്തില്ല. ഉപലബ്ധാവ് സ്വയം തന്നെ തന്നെ അറിവായിട്ട് അറിയുന്നു. അങ്ങനെയുള്ള ആ ഉപലബ്ധാവിന് എൻ്റെ ഏകത്വം ഇന്നലെ ഇന്ന് നാളെ എല്ലാ സ്ഥലത്തും അത് മാറുന്നില്ല. ഉപലബ്ധിയെ ആത്മാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപലബ്ധാവിൻ്റെ ഏകത്വവും സിദ്ധമാകുന്നു. അതുകൊണ്ട് ആത്മാവ് നിത്യമാണ്. നിത്യത്വം ച ഉപലബ്ധേ. ഉപലബ്ധിയുടെ നിത്യത്വം ഉപലബ്ധാവ് ഏകമായതുകൊണ്ട് സിദ്ധിക്കുന്നു. അതാണ് വിശദീകരിക്കുന്നത്. അഹമിതമദ്രാക്ഷമിതി ച അവസ്ഥാന്തര യോഗേപി അഹമിതമദ്രാക്ഷം എന്ന് തൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ഞാനത് അറിഞ്ഞു. ഇതേതവസ്ഥയിലേക്ക് പോയാലും ശരി, അത് അവസ്ഥയെന്ന് പറയുന്നത് ബാല്യ യൗവന വാർദ്ധക്യാദി അവസ്ഥകളാകാം, ജാഗ്രത സ്വപ്ന അവസ്ഥകളാകാം. ഏതവസ്ഥകളിൽ പോയാലും ഉപലബ്ധൃത്വേന പ്രതിഭിജ്ഞാന പ്രതിഭിജ്ഞാനമുണ്ട്. സോഹം അതാണ് ഇവിടുത്തെ പ്രതിഭിജ്ഞ. ആ ഞാൻ തന്നെ ഈ ഞാൻ ഇങ്ങനെ പ്രതിഭിജ്ഞ ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഏകത്വവും നിത്യത്വവും രണ്ടും ശ്രദ്ധിക്കുന്നു. പക്ഷേ ഭൗതികൻ എന്നാൽ പറയുന്ന ഏകത്വം അതിങ്ങനെ അല്ല ശ്രദ്ധിക്കുന്നു. അനുഭവത്തിലൂടെയല്ല അവർ പറയുന്നത്. ഭൗതികന്മാരും ഭൗതികശാസ്ത്രവും ഏകത്വത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഭൗതികശാസ്ത്രം പറയുന്ന ഏകത്വം എന്താണ്? എന്നാണ് പറയുന്നത്? ഭൗതികശാസ്ത്രവും ഏകത്വം തന്നെയാണ് പറയുന്നത്. ആധുനിക ഭൗതികശാസ്ത്രം ആധ്യാത്മിക ശാസ്ത്ര ഏകത്വം തന്നെയാണ് പറയുന്നത്. ചെറിയൊരു വ്യത്യാസമാണ്. എന്താണോ അറിയില്ല. ഭൗതിക ശാസ്ത്രം പഠിച്ചവരുടെ ഇല്ല, ആധ്യാത്മിക ശാസ്ത്രം അറിയാവുന്നവരും ഇല്ല, രണ്ടുമില്ല. അവർ പറയുന്നത് ദ്രവ്യത്തിന്റെ ഏകത്വമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി മുതൽ ഇതുവരെ ഉള്ള കണക്കെടുത്ത് പരിശോധിച്ചിട്ട് അവർ പറയണം, ഈ ശരീരത്തിലിരിക്കുന്ന ഈ ദ്രവ്യം പണ്ടേതോ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ച ആ ദ്രവ്യം തന്നെയെന്നാണ്. അതാണ് അവർ പറയുന്നത് ദ്രവ്യേകത്വം. ഇത് കേട്ടിട്ടുണ്ട്? അതൊക്കെ കഴിഞ്ഞ്, ഞാൻ ഏറ്റവും ലേറ്റസ്റ്റാ പറയുന്നു. ഏത് വർഷമാണ് ഫിസിക്സ് പഠിച്ചത്? ഏത് വർഷമാണ് പഠിച്ചത്? 2000 വരെ വായിച്ചിട്ടുണ്ട്. ആ എന്നാ ഞാൻ പറയുന്നത് 2018 സെയിൻസ്റ്റാ ദ്രവ്യേകത്വം. 2000 കഴിഞ്ഞ്, 18 വർഷം കഴിഞ്ഞു. ഞാൻ അതാ ചോദിച്ചു, ഇപ്പോഴത്തെ അറിവ് ആർക്കെങ്കിലും ഉണ്ടോ? 2000 കാര്യം ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, 2018 കാര്യം പറയാനുണ്ട്. ദ്രവ്യേകത്വം, അതായത് നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചെന്നു. ഇപ്പോഴത്തെ നക്ഷത്രങ്ങൾ എത്രാമത്തെ ജനറേഷനാണ്? 2010 എന്താ പഠിച്ചത് അറിയാം? അറിയില്ല. അതാ പറഞ്ഞത് 2018 സയൻസ് പഠിച്ചിട്ടില്ല. ഇത് തേർഡ് ജനറേഷനാണ്. 1, 2, 3 ജനറേഷനുള്ള സൂര്യനാണ് നമ്മളിത് കാണുന്നത്. ഇതിനുമ്പ് 2 ജനറേഷൻ കഴിഞ്ഞു പോയി. അതോ അപ് ടു ഡേറ്റ് ആയിരിക്കുന്നു. ഇതാണ് പറയുന്നത് നമുക്ക് കുറച്ച് വിവരമുള്ള ആൾക്കാരുടെ മുമ്പിൽ പോയി സംസാരിക്കുന്നതിനുള്ള പൊതുവിജ്ഞാനം വേണമെന്ന്. സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ ഈ 2010 കാര്യം കൊണ്ടൊന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെ എല്ലാം സംഭവിച്ചെന്താണ്? ഒരേ ദ്രവ്യം തന്നെ കൈമാറ്റം ചെയ്യുന്നു. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെ ജനറേഷനിലുള്ള ഈ നക്ഷത്രങ്ങളിലും ഒരേ ദ്രവ്യം തന്നെയാണ് കൈമാറ്റം ചെയ്യുന്നത്. പ്രപഞ്ചം ഉണ്ടായിട്ട് ഇതുവരെ, പ്രപഞ്ചം ഉണ്ടായിട്ട് എത്ര വർഷമായെന്നവര് പറയുന്നു? 2010 അത് പോട്ടെ, ഇപ്പോഴത്തെ കാര്യം പോട്ടെ, 2010 എന്താ പഠിച്ചത്? പ്രപഞ്ചം ഉണ്ടായിട്ട് എത്ര വർഷമായ ആധികാരികമായ കണക്ക് പഠിച്ചിട്ടില്ല. 10 ബില്യൺ എന്നൊക്കെ പണ്ട് കേട്ടിട്ടില്ല. 10 ബില്യൺ അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല, വെറുതെ പറയരുത്. നാഷണൽ ജിയോഗ്രാഫിക്കിന്റെ ഒരു പഠനം 10 എന്ന് പറഞ്ഞിട്ടില്ല, വെറുതെ എന്നെ പറ്റിക്കാമെന്ന് നോക്കരുത്. 13.8 ബില്യൺ വർഷങ്ങളായി. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ബില്യൺ എത്രയാ? കണക്ക് കണക്കിന് ഞാൻ വളരെ വീക്കാണ്, എന്നാലും ചോദിക്കുകയാണ്. 1 ബില്യൺ 100 കോടി ആണ് 1 ബില്യൺ. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇത് അദ്വൈതം മാത്രം പഠിപ്പിച്ചാൽ പോരാ, കണക്ക് സയൻസ് എല്ലാം പഠിപ്പിക്കണം. എനിക്കറിയാത്ത വിഷയങ്ങളൂടെ പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. 13.8 ബില്യൺ എന്നാണ് പറയുന്നത്. അതിനിടയ്ക്ക് മൂന്നാമത്തെ ജനറേഷനാണ് ഇത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ ഈ ശരീരത്തിലിരിക്കുന്ന ഈ മാറ്റർ എന്ന് പറയുന്നത് അന്നേ ഉള്ളതാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവർ പറയുന്നത് ദ്രവ്യേകത്വം, അതാണ് പറയുന്നത്. അപ്പം ഏകത്വം എന്ന് പറയുന്നത് രണ്ട് കൂട്ടർക്ക് സമ്മതമാണ്. ആർക്കൊക്കെ? ഭൗതികശാസ്ത്രജ്ഞന് സമ്മതമാണ്. പക്ഷേ ഇത് തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ഈ ഇവിടെ പറയുന്ന ഭാഷകാരൻ പറയുന്ന ഈ ചൈതന്യേകത്വം പൊതുവേ അംഗീകരിക്കുന്നില്ല. ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർ അതിന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷം പറയും അത് വ്യാജശാസ്ത്രജ്ഞനാണെന്ന് പറയും, സ്യൂഡോ സയന്റിസ്റ്റ് എന്ന് പറയും, ശരിയായ ശാസ്ത്രജ്ഞനല്ല എന്ന് പറയും. അതാണ് ഇത് രണ്ടു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയും. അവരുടെ പഠന ഒരു വഴിക്കാണ്, ഇതിൻ്റെ ഇനി ആരെങ്കിലും അത് ഒന്നാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന കഴിഞ്ഞാലും നല്ലത് തന്നെയാണ്. പക്ഷേ ഇന്നുവരെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. കാരണം തെളിയിക്കുന്നതിനുള്ള ഏറ്റവും വലിയൊരു തടസ്സം ഇവിടെ ഈ ഇത് തത്വചിന്ത പോകുന്ന അനുഭവവും യുക്തി അതിൻ്റെ അവർ പോകുന്നത് നിരീക്ഷണങ്ങളും തെളിവും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വഴി രണ്ടാണ്. അപ്പം പിന്നെ ഇതെങ്ങനെ എവിടെ കൂട്ടിമുട്ടും? പിന്നെ നമ്മുടെ ചില സ്വാമിമാർ വ്യാഖ്യാനിക്കുന്നത്, അതായത് അദ്വൈതത്തെക്കുറിച്ച് ശരിയായ ബോധമില്ലാതെ ഭൗതികശാസ്ത്രം പഠിച്ച് വ്യാഖ്യാനിക്കുന്നവർ. ഇനി ഭൗതികശാസ്ത്രം നല്ലവണ്ണം പഠിച്ചിട്ട് ചില അങ്ങനെയുണ്ട് അദ്വൈതത്തെക്കുറിച്ച് ബോധമില്ലാതെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ചിലർക്ക് അദ്വൈതത്തെക്കുറിച്ച് ബോധമുണ്ട്, പക്ഷെ അവർക്ക് ഭൗതികശാസ്ത്രത്തെക്കുറിച്ച് ശരിയായ അറിവില്ല. ഈ രണ്ട് കൂട്ടരും ചെയ്യുന്നത് ഒന്നിനോടൊന്നും യോജിക്കാത്ത രീതിയിലാണ്. അവരെന്താ പറയുന്നത്? ദാ ഈ ഭൗതികശാസ്ത്രം ഇത് ഇതെല്ലാം ശങ്കരാചാര്യർ എഴുതി വെച്ച് തന്നെയാണെന്ന് പറയും. അത് തകരാറാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വിവരമുള്ളവർ അംഗീകരിച്ചെടുത്തു. ഇനി വേണമെങ്കിൽ പറയാം എന്താണ് ഇതിന് രണ്ടിനും ചില സമാനതകൾ ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്, അത് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ പറഞ്ഞില്ലേ ഏകത്വം, ഏകത്വ ദർശനം രണ്ടിലുമുണ്ട്, അതൊരു സമാനതയാണ്. ഭൗതികശാസ്ത്രവും പറയുന്നു ഏകത്വം, ശങ്കരാചാര്യനും പറയുന്നു ഏകത്വം, പക്ഷെ രണ്ട് തലത്തിലാണെന്നേ ഉള്ളൂ. ഒരിടത്ത് ചൈതന്യത്തിൻ്റെ ഏകത്വം പറയുന്നു, മറ്റിടത്ത് ദ്രവ്യത്തിൻ്റെ ഏകത്വം പറയുന്നു. അതും ഒരു വലിയൊരു വ്യത്യാസമാണ്. ഒരിക്കലും അദ്വൈതിക്ക് ഈ ചൈതന്യ ഏകത്വത്തെ വിട്ടിട്ട് ദ്രവ്യേകത്വത്തിലേക്ക് പോകാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം അവിടെ ചൈതന്യത്തിൽ നിന്ന് അന്യമായി ദ്രവ്യമേ ഇല്ല. ഏകത്വം നിത്യത്വം എല്ലാം കേവലം ചൈതന്യത്തിന് മാത്രം അവകാശപ്പെട്ടാണ്. ഭൗതികശാസ്ത്രത്തിനാണെങ്കിലോ അവിടെ ദ്രവ്യമേ ഉള്ളൂ, അതേ ഉള്ളൂ അവിടെ. അല്ലാതെ ദ്രവ്യത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി അസ്തിത്വമുള്ള നിത്യമായൊരു ചൈതന്യം അവർക്കില്ല. ഇങ്ങനെ ഇത് രണ്ട് തട്ടിലാണ് ഇന്ന് നിൽക്കുന്നത്. അതിനെ രണ്ടായിട്ട് കാണാൻ പറ്റുമെന്ന്. ഇനി ആരെങ്കിലും അത് ഒന്നാക്കുകയാണെങ്കിൽ നല്ല കാര്യം. അതെങ്ങനെ ഒന്നാക്കും എന്നുള്ളത് അറിയില്ല. അങ്ങനെ സംഭവിച്ചാൽ നല്ല കാര്യം. ഇപ്പോൾ ഭാഷകാരൻ പറയുന്നു ഇവിടെ ഉപലബ്ധിയുടെ ഏകത്വമാണ് പറയുന്നത്. അങ്ങനെ കേട്ടില്ല, വ്യക്തമായി കേട്ടില്ല. ദ്രവ്യം ഒരേ ദ്രവ്യമാണോ 13.8 ബില്യൺ പറഞ്ഞിട്ടുണ്ടല്ലോ അവർ, അതിനു മുന്നേ എന്തായിരുന്നു പറയുന്നുണ്ടോ? അതിനു മുൻപ് അത് എന്തായിരുന്നു പറഞ്ഞു? അവർ പറയുന്നത് അത് തന്നെ. അവർ പറയുന്നത് അവർക്ക് പൂർണ്ണമായി അവനെ കുറിച്ച് അറിവുണ്ടെന്ന് പറയുന്നില്ല. ജഗത്തിന്റെ ഉത്പത്തി മുതൽ ഇതുവരെയുള്ള കാര്യങ്ങളിൽ പല ഭാഗങ്ങളും അവർക്ക് വിശദീകരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്റെ അറിവിൽ. അങ്ങനെയാണ് പലരും പറയുന്നത്, പല പല ഭാഗങ്ങളും എന്താണെന്ന് മനസ്സിലായിട്ടില്ല. മനസ്സിലാത്ത ഭാഗങ്ങൾ അവർ വിട്ടിട്ട് പോവുകയാണ്. അതിനുശേഷം ഇങ്ങനെയാണ്, അതിനുശേഷം ഇങ്ങനെയാണ്. അതിന് മുൻപ് എന്താണ് തുടക്കത്തിന് ശേഷം ഇതുവരെയുള്ള കാര്യങ്ങൾ പോലും വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ഭൗതിക ശാസ്ത്രം. പിന്നെ അതിന് മുമ്പുള്ള കാര്യം എങ്ങനെയാ? അവർ പറയുന്ന തുടക്കം സിംഗുലാരിറ്റി, അതിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിച്ച അവർ പറയുന്നു വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. പറഞ്ഞില്ലേ അവിടെ യുക്തി കൊണ്ടല്ല അവർ തീരുമാനിക്കുന്നത്. യുക്തി കൊണ്ട് തീരുമാനിക്കുകയാണെങ്കിൽ എളുപ്പമാണ്, യുക്തിയുക്തമായിട്ട്. അവർ യുക്തി കൊണ്ടല്ല തീരുമാനിക്കുന്നു. നമുക്ക് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നവുമില്ല അദ്വൈതത്തിൽ. എന്തുകൊണ്ടാ? എന്താ പറഞ്ഞത്? നമ്മൾ ആശ്രയിക്കുന്നത് നിരീക്ഷണങ്ങളെയും തെളിവുകളെയും അല്ല, യുക്തിയാണ്. ഇതിന്റെ ചർച്ചകൾ നടന്നിട്ടുള്ള മുഴുവൻ എവിടെ? ഇങ്ങനെയുള്ള യുക്തിവാദങ്ങളിലൂടെയാണ് ജയവും പരാജയവും ഒക്കെ നിശ്ചയിക്കുന്നത്. ഈ സിദ്ധാന്തം ഇന്നതാണെന്ന് പറയുന്നു. മറ്റിടത്ത് അങ്ങനെയല്ല, നിരീക്ഷണങ്ങളും തെളിവുകളും. തെളിവുകൾ കിട്ടാത്ത ഭാഗം അവർ പറയും, ഇത് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. അനുഭവം എന്ന് പറയുന്നത് എന്തോന്നു? അനുഭവം എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന അത് വേറെയാണ്. അതിലേ പറഞ്ഞ രണ്ടും തികച്ചും ഭിന്നമായ മാർഗങ്ങളാണ്. സർവ്വസാധാരണമാണ് അനുഭവം, എല്ലാവർക്കും തെളിവ്. സർവ്വസാധാരണ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ സയൻസിന്റെ ആവശ്യം തോന്നുന്നു. ഭൂമി പരന്നായിരിക്കുന്നു, സർവ്വസാധാരണ അനുഭവമാണ്. അവിടെ പിന്നെ സയൻസിനൊന്നും ചെയ്യാനില്ല. ഉണ്ടോ? അത് ഒരു കാര്യമില്ല. സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഭൂമിയെ ചുറ്റി, സർവ്വസാധാരണ അനുഭവമാണ്. ഇതാണോ സയൻസ് എന്ന് പറയുന്നത്? സർവ്വസാധാരണ അനുഭവമായിട്ട് ആണെങ്കിൽ പിന്നെ സയൻസിന് യാതൊരു അവിടെ ഒരു പണിയില്ല. അതല്ല, അതാണ് പറഞ്ഞത്, നിരീക്ഷണങ്ങളിലൂടെ കിട്ടുന്ന തെളിവുകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമുക്കത് ഇവിടെ പറയുന്ന ഇതുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്ന് വെച്ചാൽ കുത്തിയിരുന്ന് ചിന്തിക്കുകയാണ്, അതാണ് ഈ ഭാരതീയരെ വിശേഷിച്ച്. അവർ പുരോഗമിച്ചിട്ടുള്ളതെല്ലാം കൂടുതൽ ഇവർ ഈ സയൻസ് എന്ന് പറയുന്ന ഈ ചിന്തിച്ച ഭാഗങ്ങളിലാണ്. അതേസമയം ടെക്നോളജിയിൽ പാശ്ചാത്യരുണ്ടാക്കിയവരുള്ള ഒരു പുരോഗതി ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ചിന്തിച്ചവർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ടെക്നോളജി എന്ന് പറയുന്നത് സയൻസിന്റെ ആപ്ലിക്കേഷനാണ്. അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അവർക്ക് അതാണ് നമ്മുടെ പ്ലെയിൻ പറക്കാത്തത്. നമുക്ക് പ്ലെയിനുണ്ട്, പക്ഷെ അതിനൊരു ഓപ്പറേഷൻ മാനുവലില്ല നമ്മുടെ പ്ലെയിനിന്. അധികം ഇരിക്കാൻ പറ്റും നമുക്ക്, പറപ്പിക്കാൻ വൈമാനുവിനും ഉണ്ട്. അതെല്ലാം വളരെ കറക്റ്റായി പറഞ്ഞിട്ടു, പക്ഷെ കയറി ഇന്ന് പറക്കത്തില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇവിടെ എല്ലാം അതുകൊണ്ടാണ് നമ്മൾ ചില മേഖലകളിൽ വളരെ പുരോഗമിച്ചത്. ഒന്ന് കണക്ക്. കണക്കിൽ നമ്മൾ വളരെ പുരോഗമിച്ചിരുന്നു പഴയ കാലത്ത് തന്നെ. എന്തുകൊണ്ടാണ്? ചിന്തിച്ചാൽ മതി. അതിനും കൂടുതൽ പുരോഗമിച്ച് അദ്വൈതത്തിലും ദ്വൈതത്തിലും വിശിഷ്ടാദ്വൈതത്തിലും എല്ലായിടത്തും ചിന്തിച്ചാൽ മതി. ബാഹ്യമായ നിരീക്ഷണങ്ങളിലൂടെയുള്ള തെളിവുകളൊന്നും അല്ല കൂടുതലും ആശ്രയിക്കുന്നത്, ചിന്തയെ ആശ്രയിച്ചിട്ടാണ്. ആ മേഖലകളിലെല്ലാം കുറേ അങ്ങ് പുരോഗമിച്ചതുകൊണ്ടാണ്. ബാക്കിയുള്ളടത്ത് ഒന്നുമില്ലെന്നല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ അവകാശവാദങ്ങൾക്കനുസരിച്ചില്ല. എല്ലാം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുന്ന രീതിയിലൊന്നുമില്ല. ഉള്ളതിന് തന്നെ വ്യക്തമായ തെളിവുകളുമില്ല. പക്ഷെ ചിന്തയുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് പുരോഗമിച്ചിരുന്നു. അത് തന്നെയാണ് ഇവിടെ അദ്വൈതത്തിൽ ഭാഷകാരനും പറയുന്നതിന്റെ അനുഭവവും യുക്തിയും, അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ എത്തിച്ചേരുക എന്നുള്ള അതിൽ നമ്മൾ മിടുക്കന്മാരായിരുന്നു, ഒരു സംശയമില്ല. അതിനൊരു പ്രധാനമായ കാരണമായി പറയുന്നത് നമ്മുടെ പ്രകൃതി നമുക്ക് വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചിരുന്നില്ല, അനുകൂലമായിരുന്നു. നമുക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണമൊക്കെ കിട്ടി, സമയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും അല്ലേ. പ്രകൃതിയോട് മല്ലടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ചിന്തിച്ച മാത്രം പോരാ, പ്രവർത്തിക്കുകയും ചെയ്യും. പ്രളയം വന്നപ്പോൾ ആൾക്കാരെല്ലാം പ്രവർത്തിച്ചു, അപ്പം ചിന്തിക്കുക മാത്രമല്ല, എങ്ങനെ രക്ഷപ്പെടാം, ഓടിയും ചാടിയും പല പ്രവൃത്തികളും നടന്നു. പ്രകൃതി എപ്പോൾ പ്രതികൂലമാകുന്നപ്പോൾ മനുഷ്യൻ പ്രവർത്തിക്കും, അതാണ് അവർ പ്രവർത്തിച്ചത്. ചൂടും തണുപ്പും ഒക്കെ വന്നിടത്ത് അവർ കൂടുതൽ പ്രവർത്തിച്ചു. നല്ല കാലാവസ്ഥ ആയപ്പോൾ നമ്മൾ ചിന്തിച്ചു, അതാണ് വ്യത്യാസം എന്ന് പറയുന്നു. അതൊരു നിരീക്ഷണമാണ്, അത് ശരിയാകാനാണ് സാധ്യം. അതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ രീതി മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ശരി, ഇതിനെ നാളെ ഭൗതികമായ രീതിയിൽ, ഭൗതികമായ അന്വേഷണത്തിൻ്റെ വഴിയിലൂടെ വിജ്ഞാന ഏകത്വത്തെ ശ്രദ്ധിക്കാമെങ്കിൽ നല്ല കാര്യം തന്നെ. ഇന്നവിടെ എത്തിയിട്ടില്ല, രണ്ടു വഴിക്കാണ് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് നമ്മളും പറയുന്നുണ്ട്, വളരെ രസകരമായ കാര്യം, പരിണാമത്തെക്കുറിച്ച് നമ്മളും പറയുന്നുണ്ട്. അല്ലേ, പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് അണുവിനെ കുറിച്ച് നമ്മളും പറയുന്നുണ്ട്, അണുസിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം. പക്ഷെ നമ്മുടെ അണുസിദ്ധാന്തവും പരിണാമ സിദ്ധാന്തവും എന്നൊക്കെ പറയുന്നത് എന്താണോ, എല്ലാം വെറും ബൗദ്ധികമാണോ? ഇന്നത്തെ ഭൗതികമായ അണുസിദ്ധാന്തവും പരിണാമ സിദ്ധാന്തവുമായിട്ട് അതിന് യാതൊരു കുലബന്ധം പോലും ഇല്ല. അവിടെ അവർ ആ സിദ്ധാന്തങ്ങൾ അവർ പറയുന്നത് ഈ പറയുന്ന നിരീക്ഷണങ്ങളിലൂടെ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു. ഡാർവിൻ പരിണാമ സിദ്ധാന്തം പറഞ്ഞു, വെറുതെ അങ്ങ് പറയണോ? ചെയ്തു എത്രയോ കാലം അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടാണ്, എന്നിട്ട് അതവിടെ അവസാനിച്ചോ? ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്യുന്നതിന് ഇന്നും ശാസ്ത്രജ്ഞന്മാർ നിരന്തരം ആ വിജ്ഞാനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പരിണാമമോ? നമ്മുടെ പരിണാമം എന്ന് പറഞ്ഞാൽ കപിലം പറഞ്ഞു, കപില സർവജ്ഞനാണ്, കപിലം പറഞ്ഞു, പറഞ്ഞു തന്നെ ഇനി അതിൽ ആർക്കും തൊടാൻ പറ്റത്തില്ല, തീർന്നു. അത് മുമ്പോട്ട് അതിനൊരു പോക്കില്ല. അണുസിദ്ധാന്തമോ? കണാദം പറഞ്ഞിടത്ത് നിൽക്കുന്നു ഇന്നും, അവിടെ നിന്ന് ചാലങ്ങനെ മുമ്പോട്ട് പോയിട്ടുണ്ട് എത്ര നൂറ്റാണ്ടുകളായി. എന്തുകൊണ്ട്? കണാദ സർവജ്ഞനാണ് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ, ഇനി മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ അറിവിനെ ഇങ്ങനെ മുരടിപ്പിച്ചു കളയുന്ന ഒരു സമ്പ്രദായമാണ് ഇവിടെ ഉണ്ടായിരുന്നു. ഉണ്ടായാലും പിന്നെ മുന്നോട്ടാരും പിന്നെ എന്തെങ്കിലും പിന്നീട് അതിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ്, നിരീക്ഷണാത്മകമായിട്ടല്ല, അത് ചിന്താത്മകമായിട്ട്. അത് ഗൗതമൻ പറഞ്ഞു, രണ്ട് കപാലങ്ങൾ കൂട്ടിച്ചേർത്ത് ഘടമുണ്ടാക്കുന്നു. അതിന് നിമിത്ത കാരണമുണ്ട്, സമവായ കാരണമുണ്ട്, അസമവായ കാരണമുണ്ട്, സഹകാരി കാരണങ്ങളുണ്ട്, എല്ലാം പറഞ്ഞു വച്ചു. പിന്നീട് അതിനെക്കുറിച്ച് പിൽക്കാലത്ത് വന്നവർ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച എന്താണോ, ഇവിടെ ഘടമിരിക്കുമ്പോൾ അതിൻ്റെ അഭാവം ഇവിടെ ഉണ്ടായിരിക്കുമോ, അതോ ഇത് ഭാവമാണോ, ഭാവത്തിൽ എങ്ങനെ അഭാവം വരും, അഭാവത്തിൽ എങ്ങനെ ഭാവം വരും, ആ അഭാവം നിത്യമാണോ അനിത്യമാണോ, ഇതാണ് പിന്നീടുള്ള ചിന്തയൊക്കെ. ഈ രണ്ട് കപാലങ്ങളിൽ നിന്ന് മുന്നോട്ട് പോയി ഏതെങ്കിലും തരത്തിൽ ഘടമുണ്ടാക്കുന്ന വിദ്യയെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ടേ ഇല്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് അന്നത്തെ ദണ്ഡും ചക്രവും കപാലവും എല്ലാം തന്നെയാണ് ഓട്ടോമാറ്റിക് ഘടനിർമ്മാണം. അവിടെ നിഘണ്ടുവിലേ ഇല്ല. ലോകത്തതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നും തറകയും ചിന്തിക്കുന്ന എന്താണ്? ദണ്ഡ് ചക്രം. ഇതാണ് നമ്മുടെ ഒരു പരാജയം. എന്തുകൊണ്ട് മുമ്പോട്ട് ചിന്തിക്കുന്നില്ല? ഗൗതമ സർവജ്ഞനാണ്, ഋഷിയാണ്. അപ്പൊ പിന്നെ ഇനി അതിനെ കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ അതിൽ കടന്നു ഉരുണ്ട് കളിക്കുകയാണ്. കടം ഇരിക്കുന്നിടത്ത് അതിന്റെ അഭാവമുണ്ടോ? ഇതാണ് ഗവേഷണം. ഈ ഗവേഷണത്തിൽ അവർ പറയും ഇതിലെത്ര മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ബൗദ്ധികമായൊരു സർക്കസ്, ഇന്റലക്ച്വൽ ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്നത്, അതിനപ്പുറം ഒരിക്കലും ഒന്നും മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഋഷിമാരുടെ ദർശനങ്ങൾക്കൊന്നിനും തന്നെ ഇത് ആ തരത്തിൽ ചിന്തിക്കുന്നവർ കുറവാണ്. നമ്മുടെ എല്ലാം വളരെ കേമമാണ്. നമ്മൾ കണ്ടുപിടിച്ച അറ്റത്തെയാണ് അവർ പൊട്ടിച്ച് അണുബോംബ് ഉണ്ടാക്കിയെന്നൊക്കെയാണ് നമ്മൾ അവകാശവാദം പറയും. എന്താണ് ആറ്റം അണു എന്ന് ഒരു ബോധമില്ലാതെ നമ്മൾ കണ്ടുപിടിച്ച ആറ്റം എന്താണ്, അവർ പറയുന്ന ആറ്റം എന്താണ്, ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധമില്ലാത്ത ആൾക്കാർ പറയുന്നു. അതുപോട്ടെ. അതുകൊണ്ട് ഞാൻ ഇത് ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഇവിടെ ഇതുവരെയുള്ള ബ്രഹ്മസൂത്ര ചർച്ചകളിൽ ഭൗതികവാദവും അദ്വൈതവാദവും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ ഇവിടെയാണ്. അവിടെ ഭാഷകാരുടെ ശ്രുതിയെ ഒന്നിൻ്റെ സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി ഇതി ശ്രുതേ പരിപാടി തീർന്നു. അങ്ങനെയല്ല, ഇവിടെ ശ്രുതിയെ കൂട്ടുപിടിക്കാതെ പറയുകയാണ്. അപ്പോൾ അവിടെ എന്താണ് യുക്തിചിന്തയുടെ സ്ഥാനം, എന്താണ്, എങ്ങനെയാണ് ഭാഷകാരൻ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്, ശങ്കരാചാര്യ പറയുന്ന അദ്വൈതത്തിന് എതിരായി എന്തെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ 90% മനസ്സിലാകാറില്ല. മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വിപരീത ബുദ്ധിയാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ചു കളയരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞുകൊണ്ട് പോകുകയാണ്. അതല്ല ഞാൻ പറയുന്നു, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഭൗതിക ശാസ്ത്രവും ആധ്യാത്മിക ശാസ്ത്രം, ആധ്യാത്മിക ശാസ്ത്രം പറയുമ്പം തന്നെ കൂടെ താക്കത്തുള്ളായൊരു ആധ്യാത്മികമുണ്ട്, അതല്ല പറയുന്നു. ശങ്കരാചാര്യന്റെ അദ്വൈതം, അത് രണ്ടും ഇവിടെ നിൽക്കുന്നു. രണ്ടിൻ്റെയും നില എന്താണ്, രണ്ടിൻ്റെ രീതി എന്താണ്, രണ്ടിൻ്റെയും നിഗമനങ്ങൾ എന്താണ്, രണ്ടും തമ്മിലുള്ള സമാനത എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. ഏത് ശരി ഏത് തെറ്റെന്നുള്ളത് അത് പറയാൻ ഞാൻ ആളല്ല. ഓരോരുത്തർക്കും അവരവർ പറയുന്നത് ശരി എന്നേ പറയാൻ പറ്റും. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അദ്വൈതി പറയുന്നത് ശരി. അവർ ഭൗതിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ശരി. ആ രണ്ട് ശരികളിൽ കൂടെയാണ് പോകുന്നത്. അത് ഒരു ശരിയില്ല ഇവിടെ, ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഭൗതികശാസ്ത്രം പഠിച്ച് ഇതും കുറച്ച് നോക്കിയിട്ട് അതെല്ലാം ശങ്കരാചാര്യർ പറഞ്ഞാണെന്നുള്ള അബദ്ധം പറയരുത്. അത് പറയാതിരുന്നാൽ നല്ലത്. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയുണ്ടെങ്കിൽ അവരെ ഇന്ന് എനിക്കൂടെ പഠിക്കണമെന്നുണ്ട്. എനിക്കും പറയാമല്ലോ. അപ്പം അങ്ങനെ ശങ്കരാചാര്യർ പറഞ്ഞാണ് എന്ന് പറയുന്നത് നമുക്കൊരു ഗമയാണ്. നമുക്ക് ഗമകളെ ഉള്ളൂ, അല്ല നമ്മുടെ കയ്യിൽ കാര്യമൊന്നുമില്ല. അപ്പം ഇവിടെ പറയുന്ന അനുഭവം, ഈ പ്രതിഭിജ്ഞ എന്ന് പറയുന്നത് എന്താ? അനുഭവമാണ്. ആ ഞാൻ അന്നും പറഞ്ഞ ഞാൻ തന്നെയാണ് ഇപ്പോഴും അറിയുന്നത്. ഈ പ്രതിഭിജ്ഞ, ഈ പ്രതിഭിജ്ഞയിലൂടെ ചൈതന്യത്തിന്റെ ഏകത്വം നിത്യത്വം ഒക്കെ സമർത്ഥിക്കുന്നു. ഇത് അനുഭവമാണ്. അനുഭവത്തിന് അനുകൂലിക്കുന്ന യുക്തിക്ക് വേണ്ടിയിട്ടാണ് പ്രത്യഭിജ്ഞയെ കൊണ്ടുവരുന്നത്. അദ്വൈതത്തിലും ഇങ്ങനെയാണ്. അദ്വൈതത്തെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ശങ്കരാചാര്യർ പറയുന്നുണ്ടാണ്, ഇത് വാക്കിനും എത്തത്തില്ല, മനസ്സിനും എത്തത്തില്ല, അങ്ങനെ ഒരു തത്വമാണ്. ഭൗതികശാസ്ത്രത്തിലെയും പല സിദ്ധാന്തങ്ങളെ കുറിച്ച് പറയുമ്പോഴും അവരും അവസാനം അങ്ങനെയാണ് പറയുന്നത്. വിശദീകരിക്കാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പറ്റത്തില്ല, പക്ഷെ അങ്ങനെ ഒന്നുണ്ടെന്ന് ഞങ്ങൾ സിദ്ധാന്തിക്കുന്നു. ഒരു അഭ്യൂഹമാണ്. ഇങ്ങനെയൊക്കെ ചില സമാനതകൾ രണ്ടിലുമുണ്ട്. സ്മൃത്യാദി ഉപപത്തേഷ്ഠ. സ്മൃതി എന്ന് പറയുന്നത് ചൈതന്യ ഏകത്വത്തെ ആശ്രയിച്ചേ സംഭവിക്കും. അതായത് ചൈതന്യം പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഒന്നെന്ന് പറയാൻ കഴിയില്ലല്ലോ, മാറിക്കൊണ്ടിരിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ സ്മൃതി എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഉപലബ്ധാവ് എന്റെ രൂപത്തിൽ ചൈതന്യം ഏകമായിരിക്കുന്നു. അറിയുന്നവന്റെ രൂപത്തിൽ, ഉപലബ്ധാവെന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, അറിയുന്നവന്റെ രൂപത്തിൽ ചൈതന്യം ഏകമായിരിക്കുന്നുണ്ട്. അങ്ങനെ ഏകമായിരിക്കുന്നത് കൊണ്ട് അറിഞ്ഞ എനിക്ക് ഞാൻ അറിഞ്ഞ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ സ്മരിക്കാൻ കഴിയുന്നു. ഇതും അനുഭവത്തിന് യുക്തിക്ക് നിരക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ചൈതന്യേകത്വം എന്നാണ്. അപ്പോ ഇത് രണ്ടും രണ്ടു വഴിക്കാണ് ചിന്തകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വഴിക്കല്ല. എന്നാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇപ്പോൾ ഈ സ്മൃതി അനുഭവം ഈ രണ്ട് കാര്യങ്ങൾ, ഇത് രണ്ടും മുഖ്യമായി അവലംബിക്കുന്ന ഒന്നുണ്ട്. പ്രധാനമായി ബോധം തന്നെയാണ്. ബോധത്തിലാണ് മുമ്പൊരനുഭവം ഉണ്ടായത്, ഇപ്പോൾ ഒരനുഭവം നിലനിൽക്കുന്നു. അപ്പോൾ ഒന്നിനെ നമ്മൾ സ്മൃതി എന്ന് വിളിക്കുന്നു, മറ്റൊന്നിനെ അനുഭവം എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും മുഖ്യമായി അവലംബിക്കുന്ന മറ്റൊന്നുണ്ട്. എന്താണ്? ബോധത്തെ കൂടാതെ സ്മൃതിയും അനുഭവവും ആശ്രയിക്കുന്ന എന്തിനാണ് ഏറ്റവും പ്രധാനമായി ആശ്രയിക്കുന്നത്? അറിവ് പറഞ്ഞു ഞാൻ. എന്തിനാണ് ഏറ്റവും പ്രധാനമായി അറിവ് കഴിഞ്ഞാൽ പിന്നെ പ്രാധാന്യമുള്ള ഏതിനാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു എന്നറിയാനും ചിന്തിക്കാൻ വേണ്ടിയിട്ടുമാണ്. ചിന്തിക്കാനൊരു പ്രേരണ എന്നുള്ള നിലയ്ക്കാണ് ചോദിക്കുന്നത്. എന്താണ് ചിന്തിക്കാൻ കഴിയുന്നില്ല? അറിവ് കഴിഞ്ഞാലേ ഏറ്റവും ഞാൻ പറഞ്ഞു ഞങ്ങൾ പറയാം അതാ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്കും അറിയാമായിരുന്നുള്ള കാര്യം. ഇതിലെന്താ വലിയ ഇത്രയും പറയാനും എന്ന് പറയത്തേക്ക നിസ്സാരമായ ഒരു കാര്യമാണ്. കാലം, ടൈം എന്ന് പറയുന്ന കാലം. അപ്പോ കാലത്തെ ആശ്രയിച്ചിട്ടാണ് സ്മൃതി അനുഭവം. ബോധം കഴിഞ്ഞാൽ പിന്നെ അതിനാശ്രയമായിരിക്കുന്ന എന്താണ്? കാലമാണ്. പൂർണ്ണമായും കാലത്തെ ആശ്രയിച്ച് നമുക്കെന്ത് പറയാൻ പറ്റും? പൂർവം വർത്തമാനം എന്ന് പറയാൻ പറ്റും. എന്നുവെച്ചാൽ കാലത്തെക്കുറിച്ച് അദ്വൈതി പറയുന്നത് എന്താണ്? കാലബോധം എന്നാണ്. ബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്ന, കേവലം ബോധത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് കാലം. അത് അദ്വൈതിയെ സംബന്ധിച്ച് അതിന് വ്യക്തതയുണ്ട്. പറയുന്നത് ബോധം തന്നെയാണ്, ബോധം കാലരൂപത്തിൽ നിൽക്കുന്നു. ബോധമാണ് നമ്മളോട് പറഞ്ഞത് ഇത് കഴിഞ്ഞുപോയി, ഇത് വർത്തമാനത്തിലാണ്. ബോധം കാലരൂപത്തിൽ നിൽക്കുന്നു എന്നാണ് അവിടെ അദ്വൈതിയെ സംബന്ധിച്ച് അതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു. ബോധത്തിൻ്റെ തന്നെ അതിന് അദ്വൈതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബോധത്തിൽ ആരോപിതമായിരിക്കുന്ന ഒന്നാണ് കാലം. കാരണം കാലം മാറുന്നു, പൂർവ്വമെന്നും വർത്തമാനമെന്നും ഭാവിയെന്നും മാറുന്നു. ഈ ഒരു കാഴ്ചപ്പാടല്ല ഭൗതികശാസ്ത്രത്തിൽ. അതല്ല അവർ പറയുന്നു. എന്നുവെച്ചാൽ ബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാലത്തെ അല്ല പറയുന്നു. ബോധത്തെ ആശ്രയിച്ച് നിൽക്കുന്ന കാലം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാണോ ബോധത്തിന് കാലം വിഷയമായത് ആ കാലത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഇന്നലെ കണ്ടു, ഇന്നലെ ആനയെ കണ്ടു, ഇന്നലെ എൻ്റെ ബോധവനെ വിഷയമാക്കി. എന്നാ പറയും, നിന്ന് കാണുന്നു, ഇന്നെന്റെ ബോധം വിഷയമാക്കുന്നു. ഭൗതികശാസ്ത്രത്തിൽ അങ്ങനെയല്ല പറയുന്നു. ബോധം ഇല്ലാതിരുന്നു എന്ന് പറയുന്ന സമയത്തും ഒരു കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അത് അവരുടെ ഒരു ഇവിടെ വർത്തമാന കാലത്തിട്ടിരുന്നു കൊണ്ടുള്ള അവരുടെ ഒരു കാൽക്കുലേഷനാണ്. എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന എന്താണ്, പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സമയത്ത് ഒരു കാലത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രപഞ്ച ഉത്പത്തി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിന്റെ 10^-40 അംശത്തിലാണ് നടന്നതെന്നാണ് അവർ പറയുന്നത്. എന്ന് പറയുമ്പോൾ എത്ര സൂക്ഷ്മമായ കാലം, ഈ കാലം എങ്ങനെയാ അവർ പറയുന്നത്? അന്ന് കാലം ഉണ്ടായിരുന്നു. അദ്വൈതത്തിനനുസരിച്ച് അത് സമ്മതമല്ല, കാരണം അവിടെ ബോധം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും അവർ കാലത്ത് കണക്കാക്കുകയാണ്. പ്രപഞ്ചം ഉത്പന്നമായത് അത്രയും സൂക്ഷ്മമായ ഒരു കാലത്തിലാണ് ഉത്പത്തിയുടെ ആദ്യത്തെ പണി നടന്നത്. എന്താണോ നടന്നത്, എക്സ്പാൻഷൻ നടന്ന് ആ സമയത്തെന്നാ പറയുന്നത്. അങ്ങനെ ഒരു കാലം എന്ന് പറയുന്നത് അദ്വൈതിക്ക് സമ്മതമായ കാലമല്ല, കാരണം കാലം വേണമെങ്കിൽ ബോധം വേണം. അവിടെ ബോധം പരിണാമം കൊണ്ട് സംഭവിച്ചതെന്നാണ് അവർ പറയുന്നത്. വളരെ പിൽക്കാലത്ത് സംഭവിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ബോധത്തിൻ്റെ ഒരു ആരോപിതമായി, ബോധത്തിൽ ആരോപിതമായിരിക്കുന്ന ഒന്ന് മാത്രമാണ് കാലം എന്ന് പറയുമ്പോൾ ബോധിക്കാൻ വേണം. പക്ഷെ ഇവിടെ അദ്വൈതിയെ സംബന്ധിച്ച് പറയാൻ എന്താണ്, പ്രപഞ്ചം ഉത്പന്നമാകുന്ന സമയം അങ്ങനെ ഒന്ന് കൽപ്പാതി എന്ന് പറയുന്നുണ്ട്. അവിടെയും ബോധമുണ്ടായിരുന്നു. എന്തുകൊണ്ട്? ബോധം നിത്യമാണ്. നിത്യമായ ബോധം ഏതെങ്കിലും ഉപാധിയിലൂടെ പ്രകാശിക്കണം. അവിടെ ബ്രഹ്മാവുണ്ടായിരുന്നു. ബ്രഹ്മാവെന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ബ്രഹ്മാവിന്റെ ബോധത്തിലാണ് പ്രപഞ്ചത്തിന്റെ ഉത്പത്തി. എന്തായാലും അവിടെ ഒരു ബോധത്തെ അംഗീകരിക്കേണ്ടി വരും. ഭൗതികശാസ്ത്രത്തിൽ കാലമുണ്ട്, പക്ഷേ ആ സമയത്ത് ബോധം ഇല്ല എന്നാണ്. ബോധത്തിനെ എന്നല്ല, എല്ലാം ബോധമാണ്, ബ്രഹ്മാവ് മാത്രമല്ല. ബ്രഹ്മാവ് എന്ന് പറയുന്നത് വെറും പൗരാണികമായ ഒരു സങ്കല്പം. അത് അദ്വൈതമായിട്ട് ബന്ധപ്പെടുത്തുമ്പോ ഏത് ഹിരണ്യഗർഭൻ എന്ന് പറയും. ഹിരണ്യഗർഭനെയാണ് പറയുന്നത്. എങ്ങനെ ഹിരണ്യഗർഭനെയാണ് ബ്രഹ്മ? അത് വേദത്തിൽ ഹിരണ്യഗർഭൻ എന്ന് പറയും. അത് സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയാണ്. ആ അതെ, സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥ. ഗീതയുടെ ആദ്യത്തിൽ പറഞ്ഞല്ലോ, അന്തസ്യന്തസ്തിമേ ലോകം. അതുപോലെയുള്ള ചില സമാനതകൾ ഭൗതിക ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. കോസ്മിക് എഗ് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ചില സമാനമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ രണ്ട് രീതിയിലാണ് അവിടെ അണ്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അതിലാണ്. അപ്പൊ ഹിരണ്യഗർഭൻ, ഹിരൺമയമായ, അത് തന്നെയാണ് ബ്രഹ്മാവ് പുരാണത്തില്. പുരാണത്തിലെ ബ്രഹ്മാവ് അത് തന്നെയാണ്. പുരാണത്തിൽ വരുമ്പോ അത് തന്നെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചോദ്യത്തിനർത്ഥം? അതായത് വേദത്തിൽ ഇങ്ങനെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു, അത് കാലം വളരെ കഴിഞ്ഞു. പൗരാണിക കാലത്തിലേക്ക് വന്ന് ബ്രഹ്മാവെന്ന് പറയുന്നു. ഇതെല്ലാം എന്താണ്? സൃഷ്ടിയുടെ ആരംഭത്തെ കുറിച്ച് പറയുന്നതാണ്. ചോദിക്കാൻ കാരണം, വേദതത്വങ്ങളെ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയാണ് പുരാണങ്ങൾ ഉണ്ടായെന്നുള്ള സിദ്ധാന്തം ഉണ്ടല്ലോ. വേദതത്വങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടിയാണ് പുരാണങ്ങളെന്ന് ചിലർ പറയുന്നു, എല്ലാവരും അംഗീകരിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞപ്പോൾ ദയാനന്ദ സരസ്വതി വേദത്തെ അംഗീകരിക്കുന്നു, പുരാണങ്ങളെ അംഗീകരിക്കുന്നില്ല. അംഗീകരിച്ചാൽ തന്നെ ചിലതിനെയൊക്കെ അംഗീകരിക്കുന്നു. അപ്പൊ ദയാനന്ദ സരസ്വതി പറയൂ, വേദതത്വങ്ങളെ വ്യാഖ്യാനിക്കുന്നതാണ് പുരാണം. നമ്മുടെ പൂർവാചാര്യന്മാർക്കൊന്നും ഇതിൽ ഒരു അഭിപ്രായമല്ല. പിന്നെ പൊതുവെ ഇങ്ങനെ ഒരു പൊതുവായ രീതി പറയുന്നതാണ്. ചില മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഈ പുരാണങ്ങളിൽ പറയുന്നതെല്ലാം ശരിയാണ്, വേദത്തിൽ പറയുന്നതെല്ലാം സയൻസാണെന്നൊക്കെ പറയുന്നവരാണ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഇങ്ങനെയുള്ള തള്ളുകളെല്ലാം. ഇതൊക്കെ ഓരോ തള്ളുകളെന്ന് പറയും ഇന്നത്തെ ഇന്റർനെറ്റ് ഭാഷയിൽ, അല്ല ടി വി ഭാഷയിൽ പറഞ്ഞ്. അത്രയൊക്കെ ഉള്ളൂ, അതിൽ കഴിഞ്ഞാലും വലിയ കാര്യങ്ങളൊന്നുമില്ല. അത് ഓരോ സങ്കല്പങ്ങൾ, നല്ല ആശയങ്ങൾ. സൃഷ്ടി അതിൻ്റെ ആരംഭം, അവിടെ സൃഷ്ടിക്കാൻ ഒരാൾ. നമ്മൾ രണ്ടും കൂടെ കൂട്ടിക്കഴിക്കരുത്. നമ്മുടെ ഭൗതികമായ ശാസ്ത്ര വിത്പത്തിയും നമ്മുടെ പ്രാചീന ശാസ്ത്ര സംസ്കാരവും കൂടെ കൂട്ടിച്ചേർക്കരുത്. അത് കൂടിച്ചേരത്തിൽ അവിടെ ഇവിടെയും ചില സമാനതകൾ വരുമെന്നുള്ളതല്ല, അത് രണ്ട് തന്നെയാണ്. അപ്പോൾ പൗരാണികമായ ഭാവനകളാണ് കൂടുതൽ, കവിഭാവനയാണ്. ഭഗവത്ഗീതയിലെ തത്വങ്ങളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അതിൽ ഈ പുരാണത്തിന്റെ അംശം ഭഗവത്ഗീതയിലെ തത്വങ്ങളെ സാങ്കേ തത്വമായിട്ട് മനസ്സിലാക്കണം, വളരെ സ്പഷ്ടമല്ലേ? പിന്നെ അദ്വൈത ഭാഷ്യത്തിന് പ്രസക്തിയില്ല. അദ്വൈത ഭാഷ്യം എന്ന് പറയുന്നത് അദ്വൈത ഭാഷ്യക്കാരന്റെ സ്വന്തം, അത് വളരെ സ്പഷ്ടം. ഗീത വിശദീകരിക്കുന്ന സമയത്ത് തന്നെ എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് സാങ്കേ എന്ന് പറയുന്നത് വേറെയാണ്, ശങ്കരാചാര്യർ പറയുന്ന അദ്വൈത ശങ്കരാചാര്യ സ്വന്തമാണെന്ന് അന്ന് കേട്ടിട്ടുണ്ടാകും. പിന്നെന്താ ഇനി വീണ്ടും അത്? എനിക്ക് എന്റെ അഭിപ്രായത്തിൽ മാറ്റമില്ല, അന്ന് പറഞ്ഞു തന്നെ ഇന്നും പറയുന്നു. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാനും മടിയുമില്ല. ശങ്കരാചാര്യ സ്വന്തം സിദ്ധാന്തമാണ് അദ്വൈതം എന്ന് പറഞ്ഞു. അപ്പൊ ശങ്കരാചാര്യ ഭഗവത്ഗീത എന്തിനെ വ്യാഖ്യാനിച്ചു? ശങ്കരാചാര്യ ഭഗവത്ഗീത വ്യാഖ്യാനിച്ചു? ശങ്കരാചാര്യ ഭഗവത്ഗീതയ്ക്ക് എന്തിനു ഭാഷ്യം എഴുതി? ശങ്കരാചാര്യ ഭഗവത്ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയത് അന്നത്തെ കാലമനുസരിച്ച് ബ്രഹ്മസൂത്രം, ഉപനിഷത്ത്, ഗീത ഈ മൂന്നിനെയും വ്യാഖ്യാനിച്ച് വേണം ഓരോരുത്തരും അവരവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കാൻ. കാരണം അത് പ്രാമാണിക ഗ്രന്ഥങ്ങളാണ്, വിദ്വാൻമാരങ്ങനെ അംഗീകരിച്ചിരുന്നു. അപ്പൊ തന്റെ സിദ്ധാന്തം അതിലുണ്ടെന്ന് പറയണം, അതിനുവേണ്ടി വ്യാഖ്യാനിച്ചു. ഇന്ന് പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയം പറയണമെന്നുണ്ടെങ്കിൽ അത് ഭഗവത്ഗീത ഉണ്ടോ ഇല്ലേ എന്ന് പറയേണ്ട കാര്യമില്ല. മതപ്രഭാഷണത്തിന്റെ ഭാഗം വരുമ്പോഴത്തേക്ക് മതപ്രഭാഷണത്തിന് നമ്മൾ കൂടുതലും ആശ്രയിക്കും നമ്മുടെ വിവരമില്ലായ്മയാണ്. അതിന് പ്രമാണമൊന്നും ആവശ്യമില്ല. സാധിക്കുമെന്ന് വിവരമില്ലായ്മയ്ക്ക് എന്താ സാധിക്കാത്തത്? എന്ത് സാധിക്കും?